അവിടെയാണ് പ്രശ്നം. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ ഭയക്കുന്നു. പ്രപഞ്ചത്തെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാ ഭയക്കുന്നു? അതിനെന്താ പറയുന്നത്? സംസാരഭയം. സംസാരഭയം എന്ന് പറയുന്നത് ആരാ അങ്ങനെ ഭയക്കുന്നത്? മുമ്മൂക്ഷുക്കളെന്ന് പറയാം, കുഴപ്പമില്ല. സംസാരത്തിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സംസാരത്തെ ഭയക്കുന്നു. പക്ഷെ അവർക്ക് ഒന്നിന്റെ കുറവുണ്ട്. ഏതിന്റെയാണോ? അറിവിന്റെ. അവർക്ക് അറിവില്ല, അങ്ങനെ ഒരു പ്രശ്നം. എന്നാ കുറച്ചറിവുണ്ട്. കുറച്ചറിവർക്ക് ഉണ്ട്. അല്പമായ അറിവ് എപ്പോഴും ദോഷം ചെയ്യും. അപ്പൊ അവരെങ്ങനെയാണ് അറിയുന്നത്? ഇങ്ങനെ ഒരു ജഗത്തുണ്ട്, ആത്മാവുണ്ട്, ആത്മാവിന് ജനന മരണങ്ങളുണ്ട്, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്ന് തനിക്ക് മോചനം നേടും ഈ അറിവ്. ഇപ്പം വേതാള നഗരശൂന്യം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വേതാള നഗരത്തിൽ വേതാളമല്ലാതെ വരുന്ന ശൂന്യം എന്നാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ്. വേതാള നഗരത്തിൽ ആരേ ഉള്ളൂ? വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായി? ശൂന്യമായി. കാരണം മനുഷ്യനൊന്നും അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. വേതാളങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവർ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു. ഏതാണ് എന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്. അതുപോലെ ഈ പ്രപഞ്ചം എന്താണോ, അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. തഥാ ഏവ. അപ്രകാരം തന്നെ. തഥാ ഏവ, അതുപോലെ തന്നെ. യഥാ ഭയങ്കരം വേതാള നഗരം ശൂന്യം ഭവതി എന്ന് ചേർത്തോണം. ക്രിയ ആവശ്യം കൊടുത്തില്ല, ചേർത്തോണം. എല്ലായിടത്തും എഴുതത്തില്ല, അതിനെ അധ്യാഹരിക്കാൻ. പ്രസിദ്ധമായ ക്രിയകൾ സാറിന് പറയാറ് സംസ്കൃതത്തിന്റെയും മലയാളത്തിന്റെയൊക്കെ ഒരു രീതിയാണ്. ചിലടത്ത് കർത്താവിനെ പറയില്ല, ചിലടത്ത് എല്ലാ ഭാഷയിലും അങ്ങനെ നമ്മൾ സംസാരത്തിനൊക്കെ പ്രയോഗിക്കാറുണ്ട്. ബാക്കി നമ്മൾ അധ്യാഹരിച്ചു. യഥാപ്രകാരമാണോ ഭയങ്കരം ഭയത്തെ ഉണ്ടാക്കുന്ന വേതാള നഗരം, പിശാച് നഗരം, പട്ടണം ശൂന്യമായിരിക്കുന്നത്? തഥായവ, അപ്രകാരം തന്നെ. വിഭുഹു, ഈശ്വരൻ. ഇതം അഖിലം വിശ്വം അദ്ഭുതം വ്യകരോത്. ഇതോ എന്നുള്ളതിനെ ഇവിടെ കൊണ്ടുവരണം. പ്രകാരം തന്നെ വിഭുവാണ് അവിടെ കർത്താവ്. ആരാണ് സൃഷ്ടിച്ചത്? കർത്താവ് വിഭു. വിഭു ഇതം അഖിലം വിശ്വം, വിശ്വത്തിനെ വിശേഷിപ്പിക്കുകയാണ് അഖിലം. സർവപ്രപഞ്ചത്തെയും അത്ഭുതം വ്യകരോ. അത്ഭുതം എന്ന് പറയുന്നത് ക്രിയാവിശേഷം. അത്ഭുതം യഥാസ്യാത് തഥാ വ്യകരോട് എന്ന് പറയും. എന്ന് വെച്ചാൽ അത്ഭുതപ്പെടുത്തക്ക രീതി, കാണുന്നവർ അത്ഭുതപ്പെടുത്തക്ക രീതിയിൽ എന്ത് ചെയ്തു ഇതിനെ സൃഷ്ടിച്ചു. പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യന് അന്നും ഇന്നും എന്നൊരാശ്ചര്യമാണ്. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടും തോറും കൂടി വരികയാണ്, കുറയുകയല്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. ശ്രമിക്കും തോറും ഒന്ന് വരുന്നത് ആ രഹസ്യം കൂടിക്കൂടി വരികയാണ്, പ്രപഞ്ച രഹസ്യം. അതുകൊണ്ടാണ് അത്ഭുതകരമായ രീതിയിൽ വ്യകരോത് ബി അകരോത് ലങ്ങിന്റെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പ്രകടമാക്കി. നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ എന്താണ് പ്രകടമാക്കി? ഇപ്പൊ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, സൃഷ്ടിക്കാനൊന്നും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇതെന്താണ്? ശൂന്യമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശൂന്യം, ഒന്നുമില്ല. നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം ശൂന്യമാണ്. ഇത് വാസിഷ്ഠത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ശൂന്യമാണ്. എന്തുകൊണ്ട് ശൂന്യം? അതിന് പ്രധാനമായി പറയുന്ന കാരണം എന്താണ്? ഇതൊരു കൽപ്പന. ഏതുപോലെ? സ്വപ്നം. സ്വപ്നത്തിലെ മരണം പോലെയാണ്. സ്വപ്നത്തിലെ മരണം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ താൻ മരിച്ചുപോയി, പുല്ലാക്കുടി അടിയന്തരവും നടത്തി, എല്ലാം കഴിഞ്ഞു. പക്ഷെ നടന്നപ്പോഴോ ഒന്നുമില്ല. അവിടെ ഒരു കൽപ്പന മാത്രം, ശൂന്യമാണ്. തന്റെ മരണം തനിക്ക് എങ്ങനെയാണോ ശൂന്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തെയും ശൂന്യമാണെന്ന് അറിവുള്ളവർ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന കാരണം ഇതാണ്, ഒരു കൽപ്പന. രണ്ടാമത് പറയുന്നത് എന്താണ്? ഇത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടില്ല. അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട്, പക്ഷെ ഉണ്ടെന്നാണല്ലോ നമ്മുടെ അനുഭവം. അത് നമ്മൾ അനുഭവപ്പെടുന്ന ബ്രഹ്മസത്തയാണ്, പ്രപഞ്ചസത്ത അല്ല. ബ്രഹ്മത്തിന്റെ ഉണ്മയാണ് നമ്മളറിയുന്നത്. നമ്മൾ മുമ്പ് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് ശൂന്യമായിരിക്കുന്ന ഒരു വസ്തു നമുക്കുണ്ടെന്ന് അനുഭവപ്പെടുന്നു. അതൊരത്ഭുതമാണ്. കാരണം അത്ഭുതകരമായി സൃഷ്ടിച്ചു. എന്താണ് ഇതിന്റെ അത്ഭുതം? പ്രപഞ്ചത്തിൽ ആശ്ചര്യം ഇത് തന്നെയാണ്. ഇത് ശൂന്യമാണ്, പക്ഷെ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു. ശൂന്യമാണെങ്കിൽ അതിന് നാമരൂപങ്ങളൊക്കെ എങ്ങനെയാണ്? ശൂന്യമായ ഒന്നിന് നാമരൂപാത്മന ഉണ്ടാവും, ശൂന്യത്തിന് നാമരൂപങ്ങളൊക്കെ ഉണ്ടാവും. ശൂന്യം എങ്ങനെയാ ഭയപ്പെടുത്തുന്നത്? അതും ചെയ്യുന്നു ഭയങ്കരം. അത് വേതാള നഗരം ഇല്ലാത്ത വേതാള നഗരം എങ്ങനെയാണോ പിശാച് ഭയപ്പെടുത്തുന്നത്, അതുപോലെ ഇല്ലാത്ത ഈ പ്രപഞ്ചം ഭയപ്പെടുത്തുന്നു. അപ്പൊ ഇതെല്ലാം ഒരു അത്ഭുതമാണ്, ആശ്ചര്യമാണ്. നമ്മൾ സാധാരണ ആശ്ചര്യം എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഗതി പെട്ടെന്ന് നമ്മുടെ യുക്തി കൊണ്ട് ശരിക്കും വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ വയ്യാതെ വരുമ്പോഴാണ് നമ്മളതിന് ആശ്ചര്യം. ഇതെങ്ങനെ സാധിക്കുന്നു? നമുക്കതിന് പെട്ടെന്നൊരു വിശദീകരണം കണ്ടെത്താൻ കഴിയും, തൃപ്തികരമായ വിശദീകരണം കണ്ടെത്താൻ കഴിയും. അപ്പം നമ്മളവിടെ എന്ത് പറയും? ഒരു സർക്കസ് കാണും, ആശ്ചര്യം. മാജിക് കാണും, ആശ്ചര്യമാണ്. ഒരു മൊബൈൽ പ്രവർത്തിക്കുന്നു, നമുക്കറിയില്ല എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കുന്നു, നമുക്കതൊരു ആശ്ചര്യമാണ്. നമുക്ക് യുക്തിയുക്തമായി നമ്മുടെ ബുദ്ധിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെല്ലാം നമുക്കെന്താണ്? ആശ്ചര്യമാണ്. പിന്നെ ചിലത് പറയും അതങ്ങനെ അത്ഭുതപ്പെടാനൊന്നുമില്ല, അതങ്ങനെയാണ്. എന്നാലും നമുക്കറിയത്തില്ല, അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുമ്പോഴും നമുക്ക് വിശദീകരിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ പറയും അതങ്ങനെയാണ്, എല്ലാ കാര്യവും നമുക്കറിയാൻ പറ്റില്ല, എല്ലാ കാര്യവും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുന്നു, എന്താണോ അതങ്ങനെയാണ്, വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ അങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്ന പഴയ കാലം മുതൽ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ട് എന്തായി? ഓരോരോ സിദ്ധാന്തങ്ങൾ വരും, അപ്പൊ മനുഷ്യന് അതിനൊന്നും തൃപ്തി വരത്തില്ല. അപ്പൊ പിന്നെ പുതിയ സിദ്ധാന്തങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുതിയത് ഒന്നും അവസാനിക്കുന്നില്ല, ഒന്ന് പൂർണ്ണമല്ല. എന്ന് വെച്ചാൽ ഇന്നും ഈ പ്രപഞ്ചത്തിന്റെ പഠനങ്ങൾ അന്വേഷണങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ്. മനുഷ്യന് ശരി, എല്ലാം അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരാള് പറയണ, ഞാൻ പ്രപഞ്ചത്തിന്റെ രഹസ്യമൊക്കെ കണ്ടുപിടിച്ചു. ഒരാളെ സംബന്ധിച്ചേ പറ്റൂ, എല്ലാവർക്കും അത് സമ്മതമാവണ്ടേ? എല്ലാവർക്കും സമ്മതമാണ്. സർവസമ്മതമായി എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരവും പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി മനസ്സിലാക്കിയത് തന്നെ വീണ്ടും അവരെന്ത് ചെയ്യുന്നു? പഠിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ പഠിക്കുകയാണ്. അതുകൊണ്ട് ഇത് മനുഷ്യന് എന്നും ഒരു അത്ഭുതം തന്നെയാണ്. ഞാൻ കുറെയൊക്കെ പഠിച്ചല്ലോ, പഠിച്ചു പഠിച്ചാൽ അത്ഭുതം മാറിയില്ലേ? മാറി. പക്ഷെ പുതിയ അത്ഭുതങ്ങളുണ്ടാവും, വീണ്ടും ചോദ്യങ്ങൾ വരും, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പൊ അത്ഭുതം കൂടിയാത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ഭുതം ആകത്തക്ക രീതിയിൽ, എന്നും അത്ഭുതം നിലനിൽക്കത്തക്ക രീതിയിൽ ഈ പ്രപഞ്ചത്തെ വിഭോ ഈശ്വരൻ സൃഷ്ടിച്ചു. എന്നാൽ ഇത് മൊത്തത്തിൽ എന്താണ്? ശൂന്യമാണ്. അപ്പോ ഇതിങ്ങനെ അത്ഭുതം പ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് അധ്യാരോപം. അത്ഭുതം, നമ്മളിലൊക്കെ അത്ഭുതത്തെ ഉണ്ടാക്കിയത് നിലനിൽക്കുന്നു, ഇതാണ് അധ്യാരോപം. എന്നാൽ ഈ അധ്യാരോപം ശൂന്യവുമാണ്. ശൂന്യമായതിനെ നമ്മളെ അത്ഭുതപ്പെടുത്താൻ കഴിയുന്നു, അതാണ് പ്രപഞ്ചത്തിന്റെ പ്രത്യേകത. ഈ ശൂന്യമാണെന്ന് പറയുന്നത് ഇത് ആരുടെ നിലപാട്? തത്വചിന്തകന്മാരുടെ നിലപാട്, അദ്വൈതിയുടെ നിലപാട്. അതാണ് യഥാ ഭയങ്കരം എപ്രകാരമാണോ ഭയത്തെ ഉണ്ടാക്കുന്നതായ വേതാള നഗരം, പിശാചുക്കളുടെ നഗരം ശൂന്യം, ശൂന്യമായിരിക്കുന്നത്, ഇല്ലാത്തതായിരിക്കുന്നത്. തഥാ ഏവ, അതുപോലെ തന്നെ വിഭു ഇതം അഖിലം വിശ്വം, ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും, വിശ്വം എന്ന് വെച്ചാൽ പ്രപഞ്ചമാണ്, അത്ഭുതം വ്യഗ്രോ, അത്ഭുതപരമായ രീതിയിൽ, അത്ഭുതപ്പെടത്തക്ക രീതിയിൽ ഈശ്വരൻ സൃഷ്ടിച്ചു. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായതുകൊണ്ട് ഇതിൽ പുതുതായി നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം നേരത്തെ പറഞ്ഞു, സിദ്ധിജാലം, യോഗിയുടെ സിദ്ധിജാലം പോലെ ആണെന്ന് പറഞ്ഞു. ചിത്രകാരവത് വിചിത്രമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഉദാഹരണങ്ങളും ഇതുമെല്ലാം യോജിക്കുന്നതാണ്. മായാവീവ അഖിലം ജഗത്. പക്ഷെ ഇവിടെ ഒന്ന് കൂടുതലായിട്ട് പറയുന്നത് ഇത് ശൂന്യമാണ്. ഇപ്പോ നിലനിൽക്കുന്ന ഒന്ന് അല്ല എന്ന് പറഞ്ഞു. ബോധന്മാരുടെ ശൂന്യവാദം തന്നെയാണ് പിൽക്കാലത്ത് അദ്വൈതികളും ഇങ്ങനെ പറയുന്നു. പക്ഷെ ബൗദ്ധന്മാരുടെ ശൂന്യവാദം ഇതുമായിട്ട് ഇത്രയാണ് വ്യത്യാസം. അദ്വൈതികൾ ബ്രഹ്മത്തെ അംഗീകരിച്ചുകൊണ്ട് ശൂന്യം പറയും, പ്രപഞ്ചത്തെ ശൂന്യം എന്ന് പറയും. പക്ഷെ ബ്രഹ്മം സത്താണ്. ബൗദ്ധന്മാരിൽ നിന്ന് തന്നെ ഈ ശൂന്യം കിട്ടിയത്. ബൗദ്ധന്മാർ പറയുന്നതാണോ അടിപടലം ശൂന്യം, എല്ലാം ശൂന്യം. രണ്ടും തമ്മിലെ വ്യത്യാസം. പിന്നെ ശൂന്യം എന്താണ്? അവര് ശൂന്യത്തെ വിശദീകരിച്ച് വിശദീകരിച്ച് വരുമ്പോ അതൊരു ബ്രഹ്മം പോലെ ഒരു സാധനമാണ്, അത് അവസാനം. അവരുടെ ശൂന്യവും ഈ ബ്രഹ്മവും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. അത് പുരോഗമിച്ച് പുരോഗമിച്ച് വരുമ്പോൾ എല്ലാ ശൂന്യം വരുമ്പോൾ ശൂന്യത്തെ അറിയുന്നവന് ശൂന്യത്തെ എല്ലാം ശൂന്യമാവുമെങ്കിൽ ശൂന്യത്തെ അറിയുന്നവൻ എന്താ ശൂന്യമാകുന്നതിന് പ്രശ്നം? എല്ലാം ശൂന്യമാണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്ന പുസ്തകം ശൂന്യമാണെങ്കിൽ പുസ്തകത്തെ അറിയുന്ന ഞാൻ ശൂന്യമാകുന്നതിനെന്തോ തടസ്സമെന്താ? ഇത് ശൂന്യമാണെങ്കിൽ ഞാൻ ശൂന്യമാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ, എന്താ വ്യത്യാസം? എന്താ കുഴപ്പം? ഇപ്പൊ എന്നെ നിങ്ങൾ അറിയുന്നില്ലേ? എന്നെ നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ മുമ്പേരുന്ന് ഒരാൾ എന്നെ അറിയുന്നുണ്ടോ? അറിയുന്നതൊക്കെ ശൂന്യം എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഞാൻ ശൂന്യമായില്ലേ? എന്താ കുഴപ്പം? അറിയുന്നവന് ശൂന്യം, അറിയുന്നവനെ ഞാൻ അറിയുന്ന അപ്പൊ അവന് ശൂന്യമായി. അപ്പൊ ശൂന്യമാണെങ്കിൽ ഇതുണ്ടോ? അപ്പൊ പിന്നെ അറിയുന്നവനില്ലാത്തതിന് എന്താ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഇല്ല എന്നാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, ഇതില്ല. അറിയുന്നവനും എന്താണ്? ഇപ്പോ എന്റെ മുമ്പിൽ അവർ അറിയുന്ന ആളിരിക്കുന്നു, ഞാൻ അറിയുന്ന ആൾ ശൂന്യമായി, പിന്നെന്താ പറയുന്നത്? അതിപ്പോ ഞാൻ അറിയുന്നുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെയല്ലേ ഉള്ളൂ? ഇതുണ്ട് എന്ന് പറഞ്ഞാൽ പറയാം, ഞാൻ പറയുന്നുണ്ട് ഇത് ശൂന്യമാണ്. നീ എന്നെ എന്നെ അറിയുന്നവന് പറയാൻ ഞാൻ ശൂന്യമാണല്ലോ, എന്താ കുഴപ്പം? ഇതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശൂന്യമാവും, പിന്നെ എന്താ? ശൂന്യമെന്ന് പറഞ്ഞാൽ അതിന് ശൂന്യമെന്നാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതെ, അറിയുന്ന ആരാണ്? ഇല്ല, അറിയുന്ന ആരാണ്? ആരാണ് അറിയുന്നത്? ഒരാണെ പറയുക, ആരാണ് അറിയുന്നത്? ആ എന്നാ പറയുന്നത്? എല്ലാം ശൂന്യം, എല്ലാം ശൂന്യമാണ്. ശൂന്യത്തിൽ അതൊക്കെ ഇങ്ങനെ കാണുന്നു. ബൗദ്ധന്മാർ പറയുന്നത് ഇത് സംവൃതി മായ എന്ന് പറയുന്ന പോലെ സമൃദ്ധി ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നു. അറിയുന്നവനും അറിയുന്നതും എല്ലാം ശൂന്യം തന്നെ. സമൃദ്ധി കൊണ്ട് ഇതെല്ലാം കാണും. അത് ഈ ബുദ്ധന്റെ ബോധവിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ പിന്നീട് പറഞ്ഞു എന്നാണ്, സർവം ശൂന്യം ശൂന്യം, സർവം ക്ഷണികം ക്ഷണികം, ഇങ്ങനെയൊക്കെ ബുദ്ധൻ പറഞ്ഞു എന്നുള്ളത് വ്യാഖ്യാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ശൂന്യവാദം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടായത്. ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ബുദ്ധൻ ശൂന്യമെന്ന് പറഞ്ഞു. എന്താ ബുദ്ധൻ ശൂന്യം എന്ന് പറഞ്ഞതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നതെന്ന് അവരത് വ്യാഖ്യാനിക്കും. എല്ലാം വ്യാഖ്യാനങ്ങളാണ്. ആരെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരെന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. അപ്പൊ ശൂന്യത്തെ വ്യാഖ്യാനിച്ച കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇങ്ങനെ വ്യാഖ്യാനിക്കും, എല്ലാം ശൂന്യമാണ്. അതിന് പിന്നെ അവർ ഒരുപാട് യുക്തികളും എല്ലാം കൊണ്ടുവന്ന് സമർത്ഥിക്കും. അതിൽ പിന്നെ പല പല ചിന്താഗതികളുണ്ടാവും. പിന്നെ അവർ ചിന്തിച്ച് പറഞ്ഞു, ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്വം എന്ന് പറയാൻ പറ്റില്ല, അസത്വം എന്ന് പറയാൻ പറ്റില്ല, സത്ത് അസത്ത് ഉഭയം എന്ന് പറയാൻ പറ്റില്ല, ഉഭയം ലക്ഷണം എന്ന് പറയാൻ പറ്റില്ല, പിന്നെ എന്തെന്ന് പറയും? അത് തന്നെ ശൂന്യം. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അതാണ് ശൂന്യമാണ് ആരെങ്കിലും പറഞ്ഞിട്ടോ, നമുക്കെന്താ ഇത്രയും വലിയ പ്രയാസം? ശൂന്യം എന്ന് പറയുന്നവരത് പറഞ്ഞു, അപ്പൊ ആ ശൂന്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്താണ് മൊത്തം ശൂന്യമാണ്? ഭയങ്കരം ഇതം ശൂന്യം വേദാളെന്ന് ഇവിടെയും പറഞ്ഞിരിക്കുന്നു. ബുദ്ധന്മാർ പറഞ്ഞത് തന്നെയാണ് ഇങ്ങോട്ട് തോന്നുന്നത്. പക്ഷെ അദ്വൈതം പറയുമ്പോൾ എന്തോരം അവിടെ വിഭു എന്നൊരാളെ കൂടെ ചേർക്കും. വിഭു സൃഷ്ടിച്ചതന്നെ ശൂന്യമാണ്. ഇത് അദ്വൈതം എന്ന് പറയുന്ന അവിടെയാണ് വരുന്നത്. ചിത് ഭാനം എന്ന ചിത്തിന്റെ ഭാന ദർശനം തന്നെ ഇവിടെ ഉണ്ട്. അതാണ് പറയുന്നത്. എന്താണ് ഈ യോഗവാസിഷ്ടം എന്ന് പറയുന്നത്? 6000 ശ്ലോകം എടുത്തില്ലേ? 6000 ശ്ലോകം എടുത്ത് അതിന് ലഘു യോഗവാസിഷ്ടമാണ്. ഗുരു അതിന് 100 ശ്ലോകത്തിൽ ഗുരുവിൻ്റെതായ ഒരു ശൈലി സംഗ്രഹിച്ചിരിക്കുകയാണ്. ഗുരുവിൻ്റെ ഒരു സ്വന്തം ശൈലിയിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഗുരുവിൻ്റെതായ സംഭാവനകളും അതിലുണ്ടാവും. പക്ഷെ അതാണിത്, ഉള്ളിൽ ആ ആശയങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രചനം നടത്തിയാണ്. പിന്നെ വ്യാഖ്യാനം കഴിയുന്നവർ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് എന്തുകൊണ്ട്? ഇപ്പൊ ബുക്കുകളൊന്നും വായിച്ചിട്ടില്ലാത്തവരുണ്ട്. വായിച്ചിട്ടില്ലാത്തവരതൊക്കെ പറയും. അതൊക്കെ വായിച്ചു നോക്കുമ്പോഴറിയും, അത് വായിക്കണമെങ്കിൽ സംസ്കൃതം അറിയണം. ഇതൊന്നും ഇല്ലാതെയാണ് വ്യാഖ്യാനിക്കുമ്പോൾ. അവിടെയാണ് പ്രശ്നം. എന്നാ കുറച്ച് മെനക്കെട്, അത് ഇതൊക്കെയാണ്. ഇവരെല്ലാം നാടുകൾ നടന്ന് പ്രസംഗം, പൊടി പിടിച്ച പ്രസംഗം, അത് ഇതൊക്കെയാണ്. എന്നാ ഒരു ജീവിതം തന്നെ ഇതിനു വേണ്ടി കളഞ്ഞു. കുറച്ച് സംസ്കൃതമെങ്കിലും പഠിക്കുക, അതെങ്ങനെയും ചെയ്യും. ജീവകാലം മുഴുവൻ എഴുത്തും വായനയും എഴുത്തും വായന, അടിസ്ഥാനമില്ലാതെ ഇതൊക്കെ ചെയ്യും. അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? സംസ്കൃതം, സംസ്കൃതങ്ങളിലൂടെയുള്ള ഈ ശാസ്ത്രങ്ങളുടെ പരിചയം, ഇതൊന്നുമില്ല. ഇല്ലാതെ ഒരു ജീവിതം തന്നെ വേസ്റ്റാക്കി കളയാണ്. ഇമാരൊക്കെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് അല്ല ഒരു ജീവിതം ഇതിനു വേണ്ടി മെനക്കെടുത്ത് കുറച്ച് പഠിക്കണ്ടേ? ഇത് ശാസ്ത്രമൊക്കെ മനസ്സിലാക്കി പിന്നെ ഇതെന്തിനാ വ്യാഖ്യാനിക്കാൻ? അപ്പൊ അതില് ഈ പ്രപഞ്ചം ശൂന്യമാണ് എന്നുള്ള ആശയം, അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് യുഗപ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഉറക്കം ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്, അതുപോലെയാണ് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അർക്കാത് യഥാക്രമം വിശ്വം തഥാ നൈവേദം ആത്മനഃ സുപ്തേരിവ പ്രാദുരാസീത് യുഗപത് സ്വസ്യ വീക്ഷയ. അർക്കാത്, അർക്കാത് എന്നാണ് അവിടെ നിർത്തം. ഇതിലെഴുതിയിരിക്കുന്ന എങ്ങനെ? നീയനേ നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാ? അർക്കാതെ നീയന്നെ പിന്നെ യഥാക്രമം എന്നാണ് അക്കാദി യഥാക്രമം എന്നല്ലേ എഴുതുന്നു. അർക്കാദ് യഥാക്രമം അങ്ങനെയാണ്. അത് ഇങ്ങനെ അർക്കാദ് യാണ് അവിടെ വേണ്ടത്. അർക്കാദ് യഥാക്രമം വിശ്വം തഥാ ന ഏവ ഇതം ആത്മനഃ സുപ്തേഹ രിവ സുപ്തേഹ ഇവ പ്രാദുരാസീത് യുഗപത് സ്വസ്യ വീക്ഷയ. ഇവിടെ തഥാ ഒന്നോടുകൂടി ഒരു യഥാദ്യം ചേർക്കണം. യഥാ വിശ്വം അർക്കാദ് യഥാക്രമം ഭവതി ഇതി ഉച്ചതേ. അവിടെ ചേർക്കും, എന്നാലും അവിടെ ആശയം പൂർത്തിയാവും. യഥാ എപ്രകാരമാണ് വിശ്വം ഈ പ്രപഞ്ചം അർക്കനിൽ നിന്നും യഥാക്രമം ഭവതി ഇതി ഉച്ചതേ, യഥാക്രമം ക്രമമായി സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നത് എന്നോ. അങ്ങനെ പറഞ്ഞു വരുന്നോണ്ടാണ് അടുത്ത് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, അദ്വൈതത്തിൽ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. വിശ്വം അർക്ക യഥാക്രമം ഭവതി, ഈ പ്രപഞ്ചം സൂര്യനിൽ നിന്ന് ക്രമമായി, യഥാക്രമം എന്ന് വെച്ചാൽ ക്രമമായി സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നു എന്നാണ്. തഥാ ന ഏവ അപ്രകാരം, ന ഏവ അല്ല തന്നെ, ന ഏവ എന്നാണ് ഏവം എന്നത്. ചില വ്യാഖ്യാനങ്ങളിലൊക്കെ ഏവം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് സംസ്കൃതം അറിയാത്തതുകൊണ്ട്, പദം പിരിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ന ഏവ എന്നാണ് അപ്രകാരം അല്ല തന്നെ. സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ക്രമമായി ഉണ്ടായി. എന്നത് ശരിയല്ല എന്നാണ് ഈ പറയുന്നത്. സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ക്രമമായി ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഇവിടെ ഈ സൂര്യനിൽ നിന്ന് എന്നുള്ളത് വിട്ടുകളയേണ്ടി വരും. അതിനു വലിയ ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. പ്രപഞ്ചം വിശ്വം യഥാക്രമം ഭവതി, വിശ്വം ക്രമമായിട്ടാണ് ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയല്ല, ഈ പ്രപഞ്ചം ക്രമമായി ഉണ്ടായി എന്ന് പറയുന്നത് വേദങ്ങളിലും ഉണ്ട് അങ്ങനെ ഒരു സങ്കല്പം, അദ്വൈതത്തിലും ഉണ്ട് അങ്ങനെ ഒരു സങ്കല്പം, ഭൗതിക ശാസ്ത്രത്തിലും ഉണ്ട് പ്രപഞ്ചം ക്രമമായി ഉണ്ടായി എന്ന് പറയുന്ന സങ്കല്പം. ഒന്നിനെ തുടർന്ന് ഒന്ന്, ഒന്നിനെ തുടർന്ന് ഒന്ന്, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. അത് ശരിയല്ല. ഇത് യുഗപത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഇത് പ്രകടമായതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഇവിടെ യുഗപത് സൃഷ്ടി എന്ന് പറയുന്നത്. ഈ അർക്കൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ വാസ്തവത്തിൽ വ്യക്തമാണ്. ആൾക്കാരനവനോട് വ്യാഖ്യാനിച്ച് മറിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചിന്തിക്കാതെ വ്യാഖ്യാനിച്ചുണ്ട്. കാരണം സൂര്യനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്ന ഒന്നാണ് ഒരു സിദ്ധാന്തം. ആര് പറയുന്നു? വേദാന്തികൾ സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്നു. ഏത് വേദത്തില്? ഏത് വേദത്തില് കേട്ടില്ല? അത് ഞാൻ ചോദിച്ചു, ഏത് വേദത്തിൽ പറയുന്നുണ്ട്? വെറുതെ അങ്ങ് ചോദിച്ചു. വേദത്തിലും അങ്ങനെ, വേദത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വരൻ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ സൂര്യനിൽ നിന്ന് സൃഷ്ടിച്ചെന്നല്ല, പൊതുവെ പറയുന്നത് എന്താണോ, ആത്മന ആകാശ സംഭൂത ആകാശാത് വായു വായുരഗ്നി അഗ്നിരാപ അപ പൃഥിവി പൃഥ്വീഭ്യോഷതയ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണ് ആത്മാവിൽ നിന്ന് ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി. അവിടെ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുന്നാ പറയുന്നു, എല്ലായിടത്തും പറയുന്നിടത്ത്. പിന്നെ അർക്കൻ സൂര്യനിൽ നിന്ന് സൃഷ്ടിക്കുന്നു പറയുന്ന ഒരു കാര്യം പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്, അക്രമമായി എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല എന്നുകൊണ്ട്. സൂര്യന് ഒരു സൃഷ്ടിയാണ്. വിശ്വാസത്തിൽ പറയുന്നു എവിടെ? ഇങ്ങനെ അങ്ങനെ കേട്ടില്ല, നിങ്ങൾ ഉറച്ചു പറഞ്ഞ് സൂര്യന്റെ പ്രകാശം കൊണ്ട് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പ്രകാശം തരുന്നു. ശരിയോ? സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ, അത് ഈശാവാസ്യത്തെ എവിടെ പറയുന്നു? എവിടെ? ഏത് മന്ത്രത്തിന്റെ വ്യാഖ്യാനം? കിരൺമയന പാർട്ടിയാണ്. കിരൺമയന പാത്രയാണ്. കിരൺമയന പാത്രയാണ് സത്യസ്വഭീതം തത്വം ഭൂഷൻ അഭാവനം സത്യധർമായ ദൃഷ്ടയെ. ആ മന്ത്രത്തിൽ എന്താ പറയുന്നത്? ആ മന്ത്രത്തിൽ എന്താ പറയുന്നത്? അത് തന്നെ ഭാഷയത്തിൽ എന്താ പറയുന്നത്? സൂര്യന്റെ പ്രകാശത്തെ മാറ്റാനാണ്. പിന്നെ ആ മന്ത്രത്തിൽ എന്താ പറയുന്നത്? ആ മന്ത്രം എന്ത് മന്ത്രമാണത്? പ്രാർത്ഥനയായിട്ട്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? സൂര്യനോ? അതാരാണ്? എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മാവെന്നാണോ പറഞ്ഞിരുന്നത്? ആരുടെ പ്രാർത്ഥന എന്നാ പറഞ്ഞിരിക്കുന്നത്? എന്ത് സാധനം? എങ്ങനെയുള്ള സാധനം? അതാണ് എന്ത് സാധകനാണ്? അവിടെ പറയുന്നത് ഹിരണ്യഗർഭ ഉപാസകൻ. ഹിരണ്യഗർഭ ഉപാസകൻ ന്റെ അവസാന സമയത്തുള്ള ഉപാസകന്റെ പ്രാർത്ഥനയാണ്. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അത് കാര്യബ്രഹ്മത്തോടുള്ള, ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന കാര്യബ്രഹ്മം, ആ കാര്യബ്രഹ്മത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. ആത്മാവിനോടല്ല, കാര്യബ്രഹ്മം ഉപാധിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മം. അയാൾ ഉപാസകൻ പ്രാർത്ഥിക്കുകയാണ്, അയാൾ അതുവരെ ചെയ്ത കർമ്മങ്ങളും ഉപാസനകളും അയാളെ നേർവഴിക്ക് നയിക്കണം എന്ന് പറയും. പൂഷൻ ഏകർഷി എന്നൊക്കെ അവിടെ പറയുന്നത് കാര്യബ്രഹ്മത്തെ. അവിടെ പറയും, അവിടെ ഈ സൂര്യനുമായിട്ട് ബന്ധമൊന്നും, നമ്മൾ ഈ കാണുന്ന സൂര്യനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അത് വേദത്തിൽ പറയുന്ന കാര്യബ്രഹ്മത്തിന് രൂപകമായി പറഞ്ഞിരിക്കുന്നു. പൂഷൻ ഏകർഷി പ്രജാപത്യ എന്നൊക്കെയാണ് ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നത്. ആ മന്ത്രത്തെ ഇനി വേറെ ആർക്കെങ്കിലും വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം, അത് വേറെ കാര്യം. ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം അനുസരിച്ചതാണ് ഉപാസകൻ പ്രാർത്ഥിക്കുന്നത്. എന്നുവെച്ചാൽ അതിന് തത്വജ്ഞാനുമായിട്ട് ബന്ധമില്ല. തത്വജ്ഞാനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല അവസാന സമയം. ഉപാസകനാണ് പ്രാർത്ഥിക്കുന്നത്. മാർഗയാചന എന്ന് പറയുന്നത് ഭാഷ്യത്തിൽ ഉപാസകന്റെ മാർഗയാചനയാണ്. എനിക്ക് പോകാനുള്ള വഴി ശരിക്ക് കാണിച്ചു തരുന്നു എന്ന് വെച്ചാൽ അയാള് പിന്നെ എത്തിച്ചേരുന്ന എവിടെ? ഹിരണ്യഗർഭ ലോകത്ത്. ഹിരണ്യഗർഭ ലോകത്ത് എത്തിച്ചേരാൻ വേണ്ടി ആ ഉപാസകൻ ആ വഴി മാർഗയാചന എന്നാണ് അവിടെ പറയുന്നത്. അതിന് ഈ ആദിത്യനുമായിട്ടൊന്നും ഒരു ബന്ധമുണ്ട്. ഭാഷകാരം അത് പറഞ്ഞില്ലേ, അതിപ്പോ രൂപകമായിട്ട് പറയും. സംസാര സാഗരം എന്ന് പറഞ്ഞാൽ സംസാര സാഗരമാണോ? അങ്ങനെ രൂപക പ്രയോഗങ്ങളെന്ന് പറയും. സംസാരം ഒരിക്കലും സാഗരമല്ല, എന്നാലും സംസാര സാഗരം എന്ന് പറയുന്നത് അത് ശരിക്കുള്ള സൂര്യൻ. പ്രജാപതിയുടെ അപത്യം എന്ന് പറയുന്നത് സൃഷ്ടിയായിരിക്കുന്ന സൂര്യൻ. അതല്ലേ പറഞ്ഞത്? സാഗരം എന്ന് പറഞ്ഞാൽ എന്താണ് സാഗരം എന്ന് പറഞ്ഞാൽ? ഈ കാണുന്ന സാഗരം തന്നെ. പക്ഷെ സംസാര സാഗരം എന്ന് പറയുമ്പോൾ അർത്ഥം മാറി. ഒറ്റ വാക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അർത്ഥം. കേവലം സൂര്യനെന്ന് പറഞ്ഞാൽ ആരായി? സരതി എന്ന് പറയും. അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് സൂര്യൻ. പക്ഷെ ഉപാസകൻ പ്രാർത്ഥിക്കുന്ന സൂര്യനോടല്ല, പിന്നെ എന്താണ്? അതുവരെ താൻ ഉപാസിച്ചുകൊണ്ടിരുന്ന ഹിരണ്യഗർഭനോട്. സൂര്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെ. പക്ഷെ ഈ കാണുന്ന ഭൗതികമായ സൂര്യനോടല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ആ ഹിരണ്യഗർഭന്റെ ഉപാധിയായി ഇതിനെയൊക്കെ സ്വീകരിക്കും. ചിലടത്ത് പറയും സൂര്യനും ചന്ദ്രനും അവന്റെ കണ്ണുകളാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഉപാധിയായിട്ട് സ്വീകരിക്കും. പ്രാർത്ഥിക്കുന്നത് സൂര്യനോടല്ല, ഹിരണ്യഗർഭനോടാണ്. സൂര്യൻ എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ അർത്ഥം പറയുന്നു പ്രജാപതിയുടെ സൃഷ്ടി എന്ന് പറഞ്ഞു. അവിടെ ആ പ്രജാപതി തന്നെ ഹിരണ്യഗർഭൻ എന്ന് പറയും. ചെറുത്ത് രണ്ടിന് രണ്ടായിട്ട് പറയും, ഇവിടെ ഒന്ന് തന്നെ. അതുകൊണ്ടാണ് അവിടെ തുടക്കത്തിൽ ആ മന്ത്രത്തിന്റെ തുടക്കത്തിൽ പറയും ഇത് ഉപാസകന്റെ മാർഗയാചനയാണെന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ, അർക്കാദ് യഥാക്രമം വിശ്വം, സൂര്യനിൽ നിന്ന് വിശ്വം ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതിക ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു സിദ്ധാന്തമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതിനെക്കുറിച്ച് പിന്നെ സഹോദരനയ്യപ്പൻ പറഞ്ഞതായിട്ട് അത് വേറെയും പലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാദ്വൈതാക്രമം വിശ്വം എന്ന് പറയും നിഷേധിക്കുന്നത് പരിണാമ സിദ്ധാന്തത്തെ നിഷേധിക്കാനായി ഗുരു പറഞ്ഞെന്നാണ്. അതിനുവേണ്ടിയിട്ടാണ് അർക്കാദ് യഥാക്രമം വിശ്വം അല്ല, സൂര്യനിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തത്തെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ അർക്കാദ് യഥാക്രമം വിശ്വം, അർക്കനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെ നിഷേധിക്കാൻ ഒക്കത്തില്ല. അതും പരിണാമ സിദ്ധാന്തമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് അങ്ങനെ ഒരു ചിന്താഗതി പണ്ട് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകളുണ്ട്, അന്ന് സാറന്മാർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. എന്താണ്, സൂര്യൻ പൊട്ടിത്തെറിച്ചാണ് ഭൂമിയും ചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കഥ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ ഒരു സമാധിയായി ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടാണ്. വലിയ കാല വ്യത്യാസമൊന്നുമില്ല. എന്നുവെച്ചാൽ ഒരു സമാധിയാകുമ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. വലിയ വ്യത്യാസമുള്ള കാലമാണ്. ഒരു പക്ഷെ അന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നിരിക്കുക. എന്താണോ, സൂര്യൻ പൊട്ടിത്തെറിച്ച് ഞാനങ്ങനെ അങ്ങോട്ടൊന്നും പോകാതെ നമുക്ക് ഇവിടെ നിൽക്കാം. ഇപ്പോ ബിഗ് ബാങ്ങി നാളെ പോകാൻ വേണം. ഒത്തു നോക്കുമ്പോ ശരിയാവും. ബിഗ് ബാങ് കയറി അറിയാമോ? അറിയാമെങ്കിലല്ലേ നമുക്ക് ഒത്തു നോക്കാൻ പറ്റും. ബിഗ് ബാങ് കയറി പറയുന്നുണ്ടോ സൂര്യൻ പൊട്ടിത്തെറിച്ച് ഭൂമി ഉണ്ടായി? അങ്ങനെയൊന്നുമല്ല. ഞാൻ കയറി അങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ കയറി എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായി അത് കൃത്യമായി അങ്ങനെ പറയുന്ന ഒരു തിയറി അല്ല ഞാൻ തിയറി. ശരിക്കും എന്താണ് ഈ ഇന്നത്തെ ഈ യൂണിവേഴ്സ്, അതിന്റെ ഭൂതകാലം ഏതുവരെ പഠിക്കാൻ പറ്റുമോ അത് അത്രയും പഠിക്കുന്ന ഒരു തിയറിയാണ്. അത് ശരിക്കും ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് അസന്നിഗ്ധമായി ആ തിയറിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ യൂണിവേഴ്സിന്റെ ഭൂതം എങ്ങനെയാണ് എന്നിങ്ങനെ പഠിച്ചതല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. കൃത്യമായി അത് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബാങ് എന്ന് വെച്ചാൽ പ്രപഞ്ച വികാസം എന്നാണ് പറയുന്നത്. ആ പ്രപഞ്ചവികാസം സംഭവിച്ചു എന്ന് പറയുന്ന ഒരു സമയമാണ് സീറോ ടൈം, സീറോ സ്പേസ് എന്ന് പറയുന്നത്. ഒന്നും ആ തിയറിയിൽ വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിക്കാൻ പറ്റില്ല. അതിന് സിംഗുലാരിറ്റി എന്നാണ് പറയുന്നത്. അപ്പോ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ വിശദീകരിക്കാത്തിടത്തോളം കാലം അത് അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ഭൂതകാലം ഒരു പരിധിവരെ ഏറെക്കുറെ കൃത്യമായിട്ട് എന്നേ പറയാൻ പറ്റും, ഏറെക്കുറെ കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീറോ ടൈം, സീറോ സ്പേസിൽ നിന്ന് പ്രപഞ്ചത്തിന് ഒരു വികാസം സംഭവിച്ചു. അത് വളരെ വേഗത്തിൽ, എന്നുവെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ വയ്യാത്ത വേഗത്തിൽ, നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത ഒരു ഊർജം, ഊർജത്തിന്റെ ഒരു വികാസം ആണ് സംഭവിച്ചത്. അത് എപ്പോൾ സംഭവിച്ചു? 10^-42 എന്ന് പറയുന്ന ഒരു ടൈം, എന്ന് വെച്ചാൽ മൈക്രോ സെക്കൻഡും അല്ല, സെക്കൻഡും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. 10^30 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ, ഇത്തരം കണക്കുകളൊക്കെയാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, ആ പോയിന്റ് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ശാസ്ത്ര ലോകം പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തമാണത്. അതിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. എന്നാൽ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈ തിയറിയിൽ നിന്നുകൊണ്ട് ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അതിൽ പ്രധാനമായിട്ട് വരുന്ന ചില ഫൈവ് പില്ലേഴ്സ് ഓഫ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന 5 പ്രധാന സിദ്ധാന്തങ്ങൾ, അതൊക്കെ ഇന്ന് പൊതുവെ ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്നെന്താണ്, ഈ പ്രപഞ്ചം വളരെയധികം വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വികാസം എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അത് പ്രകാശത്തേക്കാൾ വലിയ വേഗം, ഈ സ്പേസിലൂടെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവാണ് എന്ത്? പ്രകാശം. കണ്ടെത്തിയിട്ടുള്ളത് എന്നുവെച്ചാൽ അതിന്റെ വേഗത എത്രയാണ്? 1 സെക്കൻഡിൽ 300,000 km ആണ് പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പ്രകാശം. അങ്ങനെ അതിനേക്കാൾ വേഗതയിൽ എന്ത് ചെയ്തു? ഇതിന്റെ തുടക്കത്തിൽ പ്രപഞ്ചം വികസിച്ചു എന്നാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ, അങ്ങനെ 1 സെക്കൻഡിൽ 300,000 km വേഗത്തിൽ പ്രപഞ്ചം വികസിച്ചാൽ ഒരു വർഷം അല്ല, ഒരു സെക്കൻഡിൽ 300,000 km വേഗതയിൽ പ്രകാശം സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വർഷം പ്രകാശം സഞ്ചരിച്ചാൽ ഉള്ള ആ ദൂരത്തെയാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത്. ഒരു വർഷം, 1 സെക്കൻഡിൽ 300,000 km സഞ്ചരിച്ചാൽ അത് ഒരു വർഷം സഞ്ചരിക്കും. അപ്പോൾ അതാണെന്ത്? ഒരു പ്രകാശ വർഷം. ഈ പ്രപഞ്ചം ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് വികസിച്ച് ഇപ്പോൾ ഏതുവരെ എത്തിയിരിക്കുന്നു? 96 ബില്യൺ പ്രകാശ വർഷം വരെ വികസിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. 1 ബില്യൺ എന്ന് വെച്ചാൽ എത്രയോ? 100 കോടി. ഇനി നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, ഇതൊക്കെ മാത്തമെറ്റിക്കലായി കാൽക്കുലേറ്റ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ഇക്വേഷനാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ 93 ഒരു പോയിന്റിൽ നിന്ന് ആ വികസിച്ചു തുടങ്ങിയ സമയം എന്ന് പറയുന്ന അവിടെ ടൈമില്ല, സ്പേസ് ഇല്ല. 93 ബില്യൺ പ്രകാശ വർഷം വികസിച്ചിരിക്കുകയാണ്. 96 എങ്ങനെ? ഇല്ല, അങ്ങനെയല്ല. ഈ വികാസം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. വികാസം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാനും നിങ്ങളും തമ്മിലുള്ള ദൂരം വികസിക്കില്ല. പൊട്ടിത്തെറിച്ചല്ല വികസിക്കുന്നതാണ്. പൊട്ടിത്തെറിക്കൊന്നും ഇല്ലായിരുന്നു, പൊട്ടിത്തെറിയൽ നടന്നിട്ടില്ല. ഇപ്പൊ നോക്കാം, ഇപ്പോ ഭൂമി ഉൾപ്പെടുന്ന ഈ ഗാലക്സി എന്നെ പറയുന്ന എന്താണ്? മിൽക്കി വേ ഗാലക്സി എന്ന് പറയും. നമ്മുടെ തൊട്ടടുത്തൊരു ഗാലക്സി ഉണ്ട്, അതിന്റെ പേരെന്താണ്? ആൻഡ്രോമേഡ ഗാലക്സി എന്ന് പറയും. നമ്മുടെ ഈ ഗാലക്സി എന്ന് പറയുന്നത് ഏകദേശം 100,000 പ്രകാശ വർഷം വ്യാപിച്ചു കിടക്കുകയാണ്. സങ്കല്പിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഈ ഗാലക്സി അങ്ങനെ 100,000 വ്യാപിച്ച് കിടക്കുന്ന ഈ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്ന് അടുത്ത ഗാലക്സി, അതുവരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 25 ബില്യൺ പ്രകാശ വർഷമാണ്. ഇതൊക്കെ ഏകദേശ കണക്കുകളാണ്. 25 ബില്യൺ എന്ന് വെച്ചാൽ കണക്ക് കൂട്ടാൻ പറ്റും. അകലം രണ്ട് ഗാലക്സികൾ, ഇതൊരു ഗാലക്സി, ഇതൊരു ഗാലക്സി എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് 25 ബില്യൺ പ്രകാശ വർഷം. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ രണ്ടെന്ന് വെച്ചോ, എന്നിട്ട് വികസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിങ്ങനെ അകരുകയാണ്, ഇങ്ങനെ അകന്നു പോവുകയാണ്. പക്ഷേ ഈ ഗാലക്സികളുടെ ഈ അകൽച്ച പോലും കാര്യമായിട്ടൊന്നുമില്ല, അളക്കാനും പറ്റില്ല. അത്രയും വളരെ മൈന്യൂട്ടാണ്. എന്ന് വെച്ചാൽ ഈ വികാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ വികാസം നടക്കുന്നത്. ഈ വസ്തുക്കൾ ഉള്ള സ്ഥലത്ത് ആ വികാസം നടക്കില്ല. എന്ന് ചെയ്ത് പരസ്പരം ആകർഷിക്കും. അപ്പൊ ഈ ഭൂമിയും ചന്ദ്രൻ ഇങ്ങനെ വികസിക്കുകയല്ല. പക്ഷെ ചന്ദ്രൻ ഭൂമി നഗരുന്നുണ്ട്, പക്ഷെ വികസിക്കുകയല്ല. അതിന് വേറെ കാരണമുണ്ട്. എന്തുകൊണ്ട്? ഇത് പരസ്പരം ആകർഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കണം, അതുകൊണ്ട് ഇതൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ടെന്ന് നോക്കുക, ലക്ഷക്കണക്കിന് പ്രകാശ വർഷം, ഇടയ്ക്കൊന്നും ഇല്ലെങ്കിൽ ആ സ്പേസ് എന്ത് ചെയ്യും? വസ്തുക്കളല്ല അകലുന്നത്, സ്പേസ് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കും, വികസിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരിടത്തു നിന്ന് വേറിടത്തേക്കല്ല, മനസ്സിലായോ? ഇങ്ങനെ വികസിക്കുകയാണ് സ്പേസ്. അതാണ് സ്പേസ് എന്ന് പറയുന്നത്. അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വികസിച്ചിട്ട് ഈ പറയുന്ന 96 ബില്യൺ പ്രകാശ വർഷം എന്ന് പറയുന്ന ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആകാശത്ത് ജെയിംസ് വെബ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു സാധനം മേളിൽ വിട്ടിട്ടുണ്ട്. എന്താണ്? ഒരു ടെലിസ്കോപ്പ്. ആ ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാവുന്നതിനാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയും. ആ ടെലിസ്കോപ്പിലൂടെ നോക്കി കാണുന്നതാണ്. അത്രയും അതിനപ്പുറമുണ്ട്. എങ്ങനെ? ഗാലക്സികളെന്ന് വെച്ചാൽ അനന്തമാണ്. ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ കാര്യം പറഞ്ഞു, മനുഷ്യൻ കണ്ടെത്തിയത് തന്നെ എത്രയോ എണ്ണമറ്റ ഗാലക്സികളുണ്ട്. അതിന്റെ അതിരെന്ന് പറയുന്ന ഈ ടെലിസ്കോപ്പിലൂടെ കാണാൻ പറ്റിയതിനാണ് ഇതിന് അതിരെന്ന് പറയുന്നത്. അല്ല, പ്രപഞ്ചത്തിന്റെ അതിര് കണ്ടെത്തിയിട്ടില്ല. മനസ്സിലാവും? ചെറുതാകില്ല. നമ്മൾ കണ്ടെത്തും തോറും കണ്ടെത്താൻ പറ്റാത്ത എന്തെന്ന് വെച്ചാൽ ഇത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പറഞ്ഞുതരാം, നമ്മുടെ സൂര്യൻ, ഭൂമി, സൂര്യനിൽ നിന്നൊരു പ്രകാശം നമ്മുടെ ഭൂമി എത്തണമെങ്കിൽ 8 മിനിറ്റ് വേണം. മനസ്സിലായോ? സൂര്യനിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന സൂര്യനെ കാണുമ്പം ആ പ്രകാശം 8 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചാണ് ഇവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് മുമ്പേ അത് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. മനസ്സിലായോ? ഇനി നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രമാണ് ചിത്തിര എന്ന് പറയുന്ന നക്ഷത്രം. ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഏകദേശം 25 ബില്യൺ അകലെ നിൽക്കുകയാണ് പ്രകാശവർഷം. അപ്പൊ ആ ചിത്തിരയുടെ പ്രകാശം നമുക്ക് കാണാം. ആ പ്രകാശം നമ്മൾ കാണുന്നു. ഇന്ന് അവിടെ ആ നക്ഷത്രം അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇത് 25 ലക്ഷം വർഷം മുമ്പേ അവിടെ തിരിച്ച പ്രകാശത്തെയാണ് ഇന്ന് കാണുന്നത്. 25 ലക്ഷം വർഷം മുമ്പ് അവിടെ നിന്നൊരു പ്രകാശം തിരിച്ച് ഇപ്പൊ ഞാൻ അതിനെ കാണുകയാണ്. എന്ന് വെച്ചാൽ ആ നക്ഷത്രം അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തുകൊണ്ട്? 25 ലക്ഷം വർഷം കൊണ്ട് അതിനെന്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് ആർക്കറിയാം. അല്ല, ഈ നക്ഷത്രത്തിന്റെ ദൂരം എന്ന് 4 ലക്ഷം, ഗാലക്സിയുടെ ദൂരം എന്ന് പറയുന്നത് 25 ലക്ഷം. ഈ നക്ഷത്രം എന്ന് പറയുന്നത് 4 ലക്ഷം വർഷം മുമ്പേ, മനസ്സിലായോ? 4 ലക്ഷം വർഷം മുമ്പേ അവിടെ നിന്ന് തിരിച്ച ഒരു പ്രകാശത്തെ ഞാനിന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് കാണുകയാണ്. അപ്പൊ ആ നക്ഷത്രം 4 ലക്ഷം വർഷം മുമ്പേ ഉണ്ടായിരുന്ന പോലെ ഇന്നാണോ ഇന്നവിടെ കാണും? ആ വെളിച്ചം വളരെ വേഗത്തിൽ സഞ്ചരിക്കുക. ഈ പ്രപഞ്ചത്തിൽ, ഈ സ്പേസിലൂടെ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശമാണ്. ഇനി വേറെ ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ടോ? ടക്കിയോണെന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് മനുഷ്യന് പക്ഷെ ശരിക്കുള്ള തെളിവ് കിട്ടിയിട്ടില്ല. കണ്ടെത്തിയാൽ അത് പ്രകാശത്തെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രകാശം എന്ന് പറയുന്നത് ഇപ്പോ ആ നക്ഷത്രത്തിൽ നിന്ന് ഇവിടെ ഞാൻ ഇപ്പൊ കാണുന്നത് 4 ലക്ഷം മുമ്പ്. ഇനി നമ്മൾ സങ്കല്പിക്കുക, ആ നക്ഷത്രത്തിൽ നിന്നും കൊണ്ട് ഭൂമി ഒരാൾ കാണുന്നു എന്ന് വയ്ക്കുക. കാണുകയാണെങ്കിൽ ഈ ഭൂമി കാണുന്ന എന്നത്തെ ഭൂമിയായിരിക്കും? 4 ലക്ഷം വർഷം മുമ്പുള്ള ഭൂമിയായിരിക്കും. നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പം പോലും ഉണ്ടായിട്ടില്ല. കാരണം മനുഷ്യനിവിടെ ഇങ്ങനെ വന്നിട്ട് തന്നെ 2 ലക്ഷം വർഷമായി. മനുഷ്യവർഗം, ഹോമോ ഹാബിലസ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പൂർവികന്മാർ ഉണ്ടായിരുന്നു. ആദ്യത്തെ മനുഷ്യവർഗം അവരാണ്. അവർ വന്നിട്ട് ഒരു 2-2.5 ലക്ഷം വർഷമായിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ജീവൻ തന്നെ ഉണ്ടായിട്ടൊരു 3.5 ബില്യൺ വർഷമായിട്ടുള്ളൂ. 3.5 ഭൂമി ഉണ്ടായിട്ട് 4.5 ബില്യൺ വർഷമായിട്ടുള്ളൂ. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന്റെ മൊത്തം ആയുസിന്റെ 1/3 ഭാഗത്തിലാണ് ഈ ഭൂമി ഉണ്ടായത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇന്ന് പഠിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ. പക്ഷെ അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെയൊന്നും എന്താണ് പ്രപഞ്ചം സൂര്യനിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത്. പിന്നെ ഈ കുട്ടിക്കാർക്ക് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ചെന്ന് പഠിപ്പിച്ചല്ലോ എന്താണോ സൂര്യൻ പൊട്ടിത്തെറിച്ച് ഇതൊക്കെ ഉണ്ടെന്ന്. സൗരയൂഥത്തെ കുറിച്ച് അന്ന് പറഞ്ഞാണ്. അതെങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷെ അത് സാർമാരുടെ ഒരു ഭാവനയായിരിക്കും. അഗ്നി കൊണ്ട് ഗുരുത്വാകർഷണം ഉണ്ടാകുന്നതല്ല. നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഇത് കോസ്മോളജി എന്ന് പറയുന്ന ഒരു സയൻസാണ്. കോസ്മോളജി എന്ന് പറയുന്ന ഒരു സയൻസ്, അത് പഠിക്കണം നമ്മൾ. എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഈ ഇതെല്ലാം ചൂടായിരിക്കുന്നതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന തിയറി അനുസരിച്ച് ആദ്യം എന്താണ് ഈ പറയുന്ന 10^30 ഡിഗ്രി ചൂട് വികസിച്ചിട്ട് വികസിക്കുന്നവരും അത് തണുത്തു. അങ്ങനെ തണുത്ത് തണുത്ത് തണുത്ത് വന്ന് ആദ്യം പ്രോട്ടോസ്റ്റാറുകളുണ്ടായി, മനസ്സിലായി? പിന്നെ അതിന് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന 2-ാമത്തെ വെച്ച് ഒക്കെ പൊട്ടിത്തെറിച്ച് വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ഇത് ക്ലൗഡുകളാണ്, കോസ്മിക് ക്ലൗഡ്സ് എന്ന് പറയും. ആ ക്ലൗഡുകൾ എന്ന് വെച്ചാൽ മേഘപടലങ്ങൾ, ഹൈഡ്രജനും ഹീലിയവുമുള്ള മേഘപടലങ്ങൾ. അത് കൂടിച്ചേർന്നു കൂടിച്ചേർന്ന് 2-ാമത് വീണ്ടും സ്റ്റാറുകളുണ്ടായി. എന്ന് വെച്ചാൽ ഈ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുണ്ടായി. വീണ്ടും അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ 3-ാമത്തെ ജനറേഷനിൽപ്പെട്ട സൂര്യനാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയായപ്പോഴത്തേക്ക് ഈ പ്രപഞ്ചം തണുത്തു, ഒരുപാട് തണുത്തു. ഒരുപാട് തണുത്ത പ്രപഞ്ചമാണ് ഈ സൂര്യൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടെ ഒരുക്കെന്താണോ പ്ലാസ്മ രൂപത്തിലായിരുന്നു. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിന്റെ അങ്ങേയറ്റം വന്ന് അവിടെ പ്രകാശത്തിന് കടന്നു പോകാൻ വയ്യാത്ത എന്നാൽ അത്യധികമായ ചൂടുള്ള ഒരവസ്ഥയിലായിരുന്നു. ഇവിടെ പ്രകാശം പോലും സഞ്ചരിക്കത്തില്ല. ഇനി ഫ്രീ സ്പേസ് ആയതുകൊണ്ടാണ് പ്രകാശത്തെ സഞ്ചരിക്കുന്നത്. ഒരു കാലത്ത് ഡാർക്ക് ഏജ് എന്നാ പറയുന്നത്, പ്രകാശത്തിന് പ്രകാശമില്ലായിരുന്നു. അപ്പോ ഇത് ഈ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് തണുത്ത് പൊട്ടിത്തെറിച്ച് തണുത്ത് സൂര്യൻ വന്നു. സൂര്യൻ വന്നു കഴിഞ്ഞപ്പോ ഈ സൂര്യന് ചുറ്റും ഉണ്ടായിരുന്ന ക്ലൗഡുകൾ, അതിനകത്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അത് എന്താണ് ആകർഷണം കൊണ്ട്, ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സാണ്. ഈ ഗ്രാവിറ്റി കൊണ്ട് ഇത് പരസ്പരം ആകർഷിച്ച് അതിൽ വാതക രൂപത്തിലുള്ളതെല്ലാം ദൂരെ പോയി. അതിന് കാരണം സോളാർ വിൻഡ് എന്ന് പറയും. സൂര്യനിൽ നിന്നുള്ള സോളാർ വിൻഡ് കൊണ്ട് എന്ത് ചെയ്തു, വളരെ ദൂരെ പോയി. അതാണ് വ്യാഴവും മറ്റുമൊക്കെ ദൂരെ പോയത്. ഗ്യാസ് മാത്രമായത്, കുറച്ച് കട്ടിയുള്ള സാധനങ്ങളൊക്കെ, അയൺ, മാംഗനീസ് പോലെയുള്ള ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എർത്ത് ഉണ്ടായത്. അത് സൂര്യന്റെ ഏകദേശം അടുത്ത് വന്നു എന്നുവെച്ചാൽ ചൂടധികം ബാധിക്കാത്ത രീതി. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ, അത് വന്നപ്പോൾ ഇത് ചുട്ടുപഴുത്ത് തന്നെ ഇരുന്നത്, ഇതെല്ലാം ചുട്ടുപഴുത്തായിരുന്നു. എന്നിട്ട് ഭൂമിയിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് ഇത് പറയുന്നത് എന്താണ്, 4.5 ബില്യൺ മുമ്പ് ഈ എർത്ത് ഉണ്ടായതാണ്. പിന്നെ എർത്ത് എന്ത് ചെയ്തു, വീണ്ടും തണുത്തു. പല സംഭവങ്ങളും ഉണ്ടായി. തണുത്ത് തണുത്ത് അവസാനം അവിടെ ഒരു 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവന്റെ പ്രീ ബയോട്ടിക് പീരീഡ് എന്ന് ജീവനുണ്ടായി. അത് പല പല പല പല തലമുറകളായി നമ്മുടെ എല്ലാം പൂർവികന്മാരായി കുരങ്ങ് വർഗമുണ്ടായി. അതിൽ നിന്ന് പരിണമിച്ച് പരിണമിച്ച് മനുഷ്യവർഗമുണ്ടായി. അങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യൻ. അപ്പൊ ഇത് രണ്ടാണ്. ഒന്ന് കോസ്മോളജി എന്ന് പറയുന്നത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അതാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന എന്താണ് ജീവന്റെ ഇത്, ജീവൻ എങ്ങനെയാണ് പരിണമിച്ചതെന്നത്, എന്നുവെച്ചാൽ മനുഷ്യൻ എങ്ങനെ പരിണമിച്ചായി, അതാണ് ഡാർവിന്റെ സിദ്ധാന്തം. രണ്ട് രണ്ടാണ്. ഇപ്പോ എന്ത് ചെയ്തു, രണ്ടിനെ കൂടെ ഒന്നാക്കി. കോസ്മോളജി അനുസരിച്ച് എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് ഭൂമിയായി, അതുവരെ പഠിച്ചതിന് ശേഷം അവിടെ വച്ച് പിന്നെ ഡാർവിന്റെ എന്താണ് എവല്യൂഷണൽ ബയോളജി എന്ന് പറയും, അങ്ങോട്ട് തിരികെയാണ്. അതാണ് നമ്മൾ സാധാരണ പറയുന്ന പരിണാമവാദം. ആദ്യത്തത് എന്താണ്, പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് പഠിക്കുന്നു. ഭൂമിയുടെ വന്നതിന് ശേഷം ഭൂമിയിൽ ജീവന്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ജീവന്റെ ഉത്പത്തി എങ്ങനെ വന്നു, അവിടെ മുതൽ മുമ്പോട്ട് വരുന്നതാണിത്, അതാണ് പരിണാമം. ഇത് രണ്ട് രണ്ടാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് ഇന്ന് ഈ ജീവന്റെ ഉത്പത്തിയെക്കുറിച്ചും ഭൂമിയുടെ ഉത്പത്തിയെക്കുറിച്ചും ഒക്കെ പറയുന്നത്. ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം വളരെ വളരെ വളരെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒരുപാട് നിരീക്ഷണങ്ങളും നടത്തി ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവര് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ പരിണാമം എന്നൊക്കെ പറയുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷെ പഠനം പൂർത്തിയായിട്ടില്ല. അത് ഒരിക്കലും പൂർത്തിയാകത്തു. മനുഷ്യ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയില്ല. അപ്പൊ ഈ പറയുന്ന ഒരു സ്ഥലത്തും തന്നെ സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായിരുന്ന ഒരു സിദ്ധാന്തമില്ല. സൂര്യനിൽ നല്ല ഭൂമിയുണ്ടായി. പക്ഷെ ഭൂമിയിൽ നിന്ന് പൊട്ടിത്തെറിച്ചാണ് ചന്ദ്രൻ, അങ്ങനെ ഒരു സിദ്ധാന്തം. അങ്ങനെ അതിനുള്ള ഒരു സാധ്യത പറയുന്നു. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കേത്തി. അതുകൊണ്ട് സൂര്യന്റെ ചുറ്റുമുള്ള പൊടിപടലങ്ങളിൽ നിന്നാണ് എന്തുണ്ടായത്, സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുണ്ടായത്. അതാണ് എന്തു പറയുന്നത്, ഇന്നത്തെ സയൻസ് പറയുന്നത്. സൂര്യൻ പൊട്ടിത്തെറിച്ചല്ല. ഈ സൂര്യൻ പൊട്ടിത്തെറിച്ച പിന്നെ എന്തുവരും, വീണ്ടും ഈ പൊടിപടലങ്ങളെല്ലാം അത്. പക്ഷെ അതിനെക്കുറിച്ച് വേറെ രീതിയിലാണ് പറയുന്നത്. സൂര്യന്റെ ഭാവി, കോസ്മോളജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ചും പറയുന്നുണ്ട്. അത് പല സിദ്ധാന്തങ്ങളുണ്ട്, ഇതില്ല, അത് വേറെ കാര്യം. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് സൂര്യൻ പൊട്ടിത്തെറിച്ചുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സാർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഗുരുവിന്റെ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു എന്നറിയത്തില്ല. ഊർജമല്ല, അത് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഊർജം വേറെ അത് വേറെ. മനസ്സിലായോ? ഊർജം എന്ന് പറയുന്ന വേറെയാണ്, ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന വേറെ. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ശേഷി, അതിനാണ് ഊർജം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞു, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഒരു ശേഷി, അതാണ് ഊർജം. മറ്റങ്ങനെയല്ല, ആകർഷിക്കുന്ന ശക്തി. ഇപ്പൊ ഞാനീ കസേരയിലിരിക്കുമ്പോൾ എന്താണ്, ഈ കസേരയിലേക്ക് എന്നെ ആകർഷിക്കുന്നുണ്ട്, കസേര ഞാനും ആകർഷിക്കുന്നുണ്ട്. ഇതിനാണ് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഫോഴ്സ് അഞ്ചെണ്ണമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ഇന്ററാക്ഷൻ, സ്ട്രോങ് ഇന്ററാക്ഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ഫോഴ്സുകളുണ്ട്. അതിലൊന്നാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആകർഷിച്ചിരിക്കുന്നത്. എനർജി വേറെ, പിന്നെ ഹീറ്റ് അത് വേറെ. പലതരത്തിലുള്ള എനർജികളുണ്ട്, ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, അങ്ങനെ പലതരത്തിലുണ്ട്. അത് വേറെയാണ്, ഇത് ഫോഴ്സ് ആണ്. അത് ഇതിനെല്ലാത്തിനും രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ, രണ്ട് ഓബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഇത് പരസ്പരം ആകർഷിക്കും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കും. സൂര്യൻ ഭൂമി ആകർഷിക്കും, ഭൂമി സൂര്യനെ ആകർഷിക്കും. ഇതിനാണ് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് പറയുന്നത് ഈ ഫോഴ്സുകളെല്ലാം ഒന്നായിരിക്കുന്നതാണ് ബിഗ് ബാങ്ങിന്റെ തുടക്കം. എപ്പോഴാണോ പ്രപഞ്ചത്തിന് വികാസം സംഭവിക്കുന്നത്, അപ്പൊ ഈ ഫോഴ്സുകളെല്ലാം വേർതിരിക്കും, പലതാകും. അന്ന് മുതലേ ഈ ഫോഴ്സ് നിൽക്കുകയാണ്. ഈ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രോട്ടോസ്റ്റാറുകൾ ഉണ്ടാകുന്നത്, എന്നുവെച്ചാൽ ആദ്യത്തെ സ്റ്റാർ ഉണ്ടാകുന്നത്. പിന്നെയാണ് ഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്ന ഈ ഫോഴ്സ് കൊണ്ടാണ്. അങ്ങനെ പറയുന്നു. അതുകൊണ്ട് അത് വേറെ വിഷയമാണ്. ഇവിടെ പറയുന്ന ഈ വിശ്വം എന്നാ പറയുന്നത്, പ്രപഞ്ച സൂര്യൻ നിന്നുണ്ടായെന്ന് പറയുന്നത്, അങ്ങനെ ഒരു സിദ്ധാന്തം ചർച്ച ചെയ്യുന്നില്ല ഒരിടത്ത്. പക്ഷെ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും. നമ്മൾ ഓരോരുത്തരും ആകർഷിക്കുകയാണ്, സൂര്യൻ തന്നെ വേണമെന്നില്ല. നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും ഉണ്ട് ആകർഷണം. ഒരു ഓബ്ജക്റ്റ്, ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ ആകർഷണ ശക്തിയുണ്ട്, എല്ലാത്തിനും ഉണ്ട്. സൂര്യൻ മാത്രമാണ് പരസ്പര ആകർഷണം. അതായത് ആകാശത്ത് നിന്ന് ന്യൂട്ടൺ കണ്ടുപിടിച്ചതല്ലേ, ഒരു ആപ്പിള് താഴോട്ട് വീണപ്പോ എന്ത് ചെയ്തത്, ഭൂമി ആപ്പിളിനെ ആകർഷിച്ചു. പക്ഷെ തിരിച്ചുകൊണ്ടെന്താണ്, ഭൂമി ആപ്പിളും ആകർഷിക്കുകയാണ്. പക്ഷെ ശക്തി കൂടുതലാർക്കാ, ഭൂമിക്ക്. അതുകൊണ്ട് താഴോട്ട് വീഴുന്നു. ആപ്പിളിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഭൂമി മേലോട്ട് പോയത്, അത് ചെറുതായിപ്പോയി. അതിന്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് ഫോഴ്സ് കൂടുന്നത്. ആപ്പിളിന്റെ മാസ് ഡെൻസിറ്റി ചെറുതായതുകൊണ്ട് താഴോട്ട് വരുന്നു, ഫോഴ്സ് ഭൂമിക്കാകും. അതുകൊണ്ടാണ് നമ്മൾ താഴെ മറിഞ്ഞു വീഴുന്നത്. നമുക്കിനി സയൻസ് ക്ലാസ് വയ്ക്കും.